തുടർന്ന് വിലസം എന്താണ് അതിന്റെ അർത്ഥം? ആനന്ദം ആനന്ദം അസ്ഥി ആനന്ദം ആണ് അസ്തിത്വം. അസ്ഥി എന്ന് പറഞ്ഞാൽ അസ്തിത്വം. ആനന്ദം തന്നെയാണ് അസ്തിത്വം, ഉണ്മ. അത് ഭാതി, അതാണ് ഭാതി, അറിവ്, ജ്ഞാനം. അതൊന്ന് തന്നെ താൻ. അതൊന്ന് തന്നെ എന്ന് പറയുന്ന മുമ്പിലോട്ടും പിന്നിലോട്ടും ചേർക്കും. മേളിൽ പറഞ്ഞ മൂന്നും അത് ഒന്ന് തന്നെ. അങ്ങനെ എടുക്കാം. ആനന്ദം അസ്ഥി ഭാവി സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്ന മൂന്നല്ല ഒന്ന് തന്നെയാണ്. അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അതൊന്ന് തന്നെ താൻ. ഈ മോളിൽ പറഞ്ഞ മൂന്ന് എന്ന് വെച്ചാൽ മൂന്ന് പറഞ്ഞ മൂന്ന് അതൊന്ന് തന്നെയാണ് താൻ, അത് തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമാണ് താൻ. താൻ സച്ചിദാനന്ദമാണ്. ദർശനമാലയിലും പറയുന്ന സർവം ഹി സച്ചിദാനന്ദം, എല്ലാം സച്ചിദാനന്ദമാണ്. അന്യമോർക്കൽ അത് സർവം നാസ്തി ന ഭാതി. അന്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നിൽ നിന്ന് അന്യമായി. അന്യം ഓർക്കൽ എന്ന് വെച്ചാൽ അന്യത്തെ കുറിച്ച് ഓർക്കൽ, അന്യത്തെ ഓർക്കൽ, അന്യമോർക്കൽ. അന്യം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്നും അന്യമായതിനെ കുറിച്ച് ഓർത്താൽ, ഓർക്കൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് മനസ്സിലാകും? എന്ത് മനസ്സിലാകും? സർവം സർവവും നാസ്തി അന്യമായ സർവവും. താൻ സച്ചിദാനന്ദമാണ്. ആ സച്ചിദാനന്ദത്തിൽ നിന്ന് അന്യമായിട്ടുള്ള സർവവും നാസ്തി ഇല്ലാത്തതാണോ? ന ഭാതി ഭാതി എന്ന് പറഞ്ഞാൽ സത്യമായി അനുഭവപ്പെടുന്നില്ല. നാസ്തിന് മുമ്പ് പറഞ്ഞുണ്ട്. അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അനുഭവപ്പെടുന്നില്ല എന്നല്ല, അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ സത്യമായി അനുഭവപ്പെടുന്നില്ല. ഇതിന് ഉദാഹരണം പറയാണ്, മൂന്നെണ്ണം കാനൽ ജലം. കാനൽ എന്ന് പറഞ്ഞാൽ മണൽപ്പരപ്പിനെയാണ് കാനൽ എന്ന് പറയുന്നത്. കാനൽക്കാട് മരുഭൂമിക്ക് പറയും കാനൽക്കാട്. മരുഭൂമിയാണ് ഇപ്പൊ കാനൽ ജലം. അപ്പൊ മണൽപ്പരപ്പാണ് കാനൽ. അപ്പൊ കാനൽ എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്നർത്ഥം. കാനൽ ജലം മരുഭൂമിയിൽ കാണുന്ന ജലം. ഇത് മരുഭൂമിയിൽ ഭ്രാന്തിയായി കാണുന്ന ജലം അല്ല, മരുഭൂമിയിൽ ഒഴുകുന്ന ജലമല്ല, മരുഭൂമിയിലുള്ള വാസ്തവ ജലമല്ല, മരുഭൂമിയിൽ കാണുന്ന ഭ്രാന്തിയായി കാണുന്ന ജലമാണ് കാനൽ ജലം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഉദാഹരണം ഗഗന നീലം, ആകാശത്തിലെ നീലിമ. അഭ്രസൂനം ആകാശ പുഷ്പം. ഇത് മൂന്നും അസത്യം. ഭൂമിയിൽ കാണുന്ന ഭ്രാന്തമായി കാണുന്ന ജലപ്രവാഹം, കാരണം ജലം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നു മരുഭൂമിയിലെ ജലം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മരുഭൂമിയിൽ ഉറവാളുണ്ടാവും, ജലം ഉണ്ടാവും, അതിനെ എടുക്കാം. പക്ഷെ കാനൽ ജലം എന്ന് പറയുമ്പോൾ അതിനെ മരുഭൂമിയിലെ ഭ്രാന്തി എന്നാണ് എടുക്കുന്നത്. ഗഗന നീലിമ, പിന്നെ അഭ്രസൂനം, ഇതെല്ലാം അസത്യം. അസത്യം നിനക്കൽ ചിന്തിക്കുകയാണെങ്കിൽ, ഇവയെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഗഗനം പരമാർത്ഥമാകും. അവിടെ പരമാർത്ഥമായിട്ടുള്ളത് ഗഗനമാണ്. വിവേകോദയത്തിന്റെ പാഠമനുസരിച്ചാണെങ്കിൽ തുടർന്ന് വിലസം ഗഗനാദി സത്യം. ഈ മൂന്ന് സ്ഥലത്തും കാനൽജലം, ഗഗനനീലം, അഭ്രസൂനം. അഭ്രം എന്ന് വെച്ചാൽ ആകാശം, സൂനം എന്ന് വെച്ചാൽ പുഷ്പം. ഗഗനം ആകാശം, നീലം എന്ന് വെച്ചാൽ നീലവർണം, നീല നിറം. ഇവയൊക്കെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വിലസം. ഇതൊക്കെ അസത്യമാണെങ്കിൽ തുടർന്ന് അനുഭവപ്പെടുന്നു. ഇതൊക്കെ അസത്യമെന്ന് ധരിച്ചാലും വീണ്ടും അനുഭവപ്പെടുന്നു. ഗഗനാദി സത്യം അങ്ങനെയുണ്ട് പാട്ട്. ഗഗനാദി എന്ന് പറയുന്നുണ്ട്, കുറച്ചുകൂടെ വിശദമായ അർത്ഥം കൊടുക്കാം. ഗഗനം പരമാർത്ഥമാകുമെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, അങ്ങനെയും പറയാം. കാരണം ഈ മൂന്ന് ഉദാഹരണങ്ങളിലും ഗഗനമുണ്ട്, ആകാശമുണ്ട്. ആകാശം കൂടാതെയും പലതും ഉണ്ട് അവിടെ. എല്ലാം കൂടെ എടുക്കണമെങ്കിൽ ഗഗനാദിയും നടക്കണം. ആകാശത്തെ മാത്രമാണ് എടുക്കാനാണെങ്കിൽ ഇത് മതി. തുടർന്ന് വിലസം തുടർ നിനക്കിൽ ഗഗനം പരമാർത്ഥമാണ്. അസത്യം എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ പദ്യത്തിന്റെ ചുരുക്കം എന്താണോ, താൻ സച്ചിദാനന്ദമാണ്, താൻ സത്യമാണ്, തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന ഈ പ്രപഞ്ചം ജഗത്ത് അസത്യമാണ്, ഇതാണ് ഈ പദ്ധതി പറയുന്നത്. നൂറ്റാണ്ടുകളായിട്ട് അദ്വൈതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്, നൂറ്റാണ്ടുകളായി ഇത് പറയുന്ന കാര്യമാണ്. അദ്വൈതികൾ. അദ്വൈതികൾ എന്ന് പറയണം, താൻ സച്ചിദാനന്ദമാണ്, താൻ സത്യമാണ്, തന്നിൽ നിന്ന് അന്യമായ ജഗത്ത് അസത്യമാണ് എന്ന് പറയുന്നവരെയാണ് അദ്വൈതികൾ എന്ന് പറയുന്നത്. ഇന്ന് ഇന്നലെയും പറയാൻ തുടങ്ങിയില്ല, നൂറ്റാണ്ടുകളുടെ പ്രവർത്തനം. അതാണ് ഈ പദ്യത്തിന്റെ സാരം. അതിലാദ്യം പറഞ്ഞു എന്താണ്? ആനന്ദം, അസ്ഥിയത്, ബാധിയത് ഒന്ന് തന്നെ. താൻ അന്യമൂർക്കിൽ അത് നാസ്തി എന്ന ബാധി സർവീത അദ്വൈത സിദ്ധാന്തം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, ഖാനജലം, ഗഗനനീലം, അസത്യം, അപ്രസൂനം, നിനക്കൽ ഗഗനം പരമാർത്ഥമാകും. ഇത് ആ സിദ്ധാന്തത്തെ വ്യാഖ്യാനിക്കുന്നതിനുള്ള ഉദാഹരണങ്ങൾ, മൂന്നുദാഹരണം. കാരണം ഇതും അദ്വൈതയുടെ ഒരു രീതിയാണ്. എന്താണ്? ആദ്യം സിദ്ധാന്തത്തെ പറയുക, പിന്നെ ഉദാഹരണം പറയുക, ദൃഷ്ടാന്തം. ഉദാഹരണത്തിനാ പറയുന്നത് എപ്പോഴും ആ സിദ്ധാന്തത്തെ കേട്ടില്ല. കേട്ടില്ല. എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു പറഞ്ഞെന്റെ തൊണ്ട അടച്ചു. ഒരു രക്ഷയും. ഒരു രക്ഷയും. എന്തെങ്കിലും പറഞ്ഞാ പോരാ, യുക്തിയിലൂടെ വിശദീകരിക്കുന്നു. തെളിവെന്ന് പറയുന്ന വേറെയാണ്, യുക്തി വേറെ. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ ജീവിതകാലം മുഴുവൻ പറഞ്ഞാലും നിങ്ങളോട് ചോദിച്ചു ഇതൊക്കെ തന്നെ പറയും. ഉദാഹരണങ്ങളെല്ലാം യുക്തിയിലൂടെ കാര്യങ്ങളെ വിശദീകരിക്കുന്നതിന് പറയുകയാണ്. പ്രപഞ്ചം അസത്യമാണ് എന്നാ പറയുന്നത്, തന്നിൽ നിന്ന് അന്യം. ഇവിടെ പറഞ്ഞ എന്താണ്? അന്യം ഓർക്കിൽ അത് സർവം നാസ്തി നഭാതി, ഇല്ലാത്തതാണ്. നഭാതി സത്യമായി അനുഭവപ്പെടുന്നില്ല എന്ന് പറയുമ്പോ അതിനൊരു യുക്തി വേണം. എന്താ യുക്തി? ഒരു ഉദാഹരണം എടുത്തിട്ട് അതിനെ വിശദീകരിച്ചിട്ട് അതുപോലെയാണ് ഈ പറഞ്ഞ സിദ്ധാന്തം, ഉദാഹരണം പോലെയാണ് ഞാൻ പറയുന്ന സിദ്ധാന്തം എന്ന് പറയുന്നതാണ് യുക്തി. അപ്പൊ ഉദാഹരണത്തിൽ എന്ത് വേണം? ഒരു സത്യവും ഒരു അസത്യവും വേണം. ഉദാഹരണത്തിൽ ഒരു സത്യത്തെ കാണിക്കുന്നു, ഒരു അസത്യത്തെ കാണിക്കുന്നു. എന്നിട്ട് പറയുന്നത് ഇതുപോലെയാണ്, സച്ചിദാനന്ദ സത്യമാണ്, താനതാണ്, തന്നിൽ നിന്ന് അന്യമായതെല്ലാം അസത്യമാണ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിൽ നിന്നേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ കാണുമ്പോൾ പ്രപഞ്ചത്തെ അസത്യം എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട്? പ്രപഞ്ചം നമ്മൾ സത്യമായിട്ട് അനുഭവിക്കും. പ്രപഞ്ചത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? സത്യമായിട്ടാണ്. എങ്ങനെ അറിയാം സത്യമായിട്ട് അനുഭവിക്കുന്നത്? എങ്ങനെ പറയാൻ പറ്റും? പ്രപഞ്ചത്തിന്റെ നമ്മുടെ അനുഭവം സത്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്തനുഭവം? പ്രത്യക്ഷമായ സത്യമാവും. അങ്ങനെയുണ്ട്, ഒരു കാര്യം പ്രത്യക്ഷമായ സത്യമാവും. പ്രപഞ്ചത്തെ സത്യമായി അനുഭവിക്കുന്നുവെന്ന് എന്തുകൊണ്ട് പറയുന്നു? അങ്ങനെ നിത്യമായ എല്ലാ വസ്തുക്കളും ഉള്ളത് എന്നനുഭവിക്കുന്നു. പ്രപഞ്ചത്തെ നമ്മൾ ഉള്ളതായിട്ട് അനുഭവിക്കുന്നു. മൊത്തത്തിൽ പറയണം, ഉള്ളത് ഉണ്ട് എന്നുള്ള അനുഭവമാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമുക്കുള്ളത്. അതുകൊണ്ടാണ് പ്രപഞ്ച അനുഭവം സത്യം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ ഏതൊരു അനുഭവത്തെ എടുത്താലും ശരി, നമുക്കവിടെ എന്തുവരാ ഉള്ളത് എന്നൊരു അനുഭവമുണ്ട്. പുസ്തകം ഉള്ളതാണ്, മേശ ഉള്ളതാണ്, ഗ്ലാസ് ഉള്ളതാണ്, അപ്പൊ പ്രപഞ്ചാനുഭവം ഉള്ളതാണ്. അങ്ങനെ ഉള്ളതായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അസത്യം എന്നങ്ങനെ പറയും. അസത്യം എന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തമാണ്. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് അദ്വൈതികൾ. അതിനാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച കാര്യങ്ങളെയാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. നിശ്ചിതമായ കാര്യങ്ങൾ അദ്വൈതിക്ക് അക്കാര്യത്തിൽ എന്താണ് നിശ്ചിത ബുദ്ധിയാണ്, ഉറപ്പാണ് അദ്വൈതിയുടെ സിദ്ധാന്തം. അതുകൊണ്ട് തന്നെ സിദ്ധാന്തം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ അനുഭവം എന്താണ്? പ്രപഞ്ചം ഉള്ളതാണ്. ഉള്ളതാണെന്നാണ് നമ്മുടെ അനുഭവം. അദ്വൈതി എന്താണ് പറയുന്നത്? ഇത് അസത്യമാണ്. അപ്പൊ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ അനുഭവം, സത്യം ഉള്ളതെന്ന് പറയുന്നത് സത്യം. അദ്വൈതി പറയുന്നത് എന്താണ്? പ്രപഞ്ചം അസത്യമാണ്. അത് അദ്വൈതിയുടെ സിദ്ധാന്തം. അതിനാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അനുഭവവും അദ്വൈതയുടെ സിദ്ധാന്തവും തമ്മിൽ വിരോധം വരുന്നു. നമ്മുടെ അനുഭവത്തിൽ പ്രപഞ്ചമുള്ളതാണ്. അദ്വൈതയുടെ സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചം അസത്യമാണ്. അപ്പൊ പിന്നെ അത് നമുക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? എന്താണ് വഴി? യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തരുത്, യുക്തി വിചാരത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം. അതിവിടെ ഉദാഹരണം പറയുന്നവിടെയൊക്കെ മനസ്സിലായിക്കൊണ്ട് ഒരു സിദ്ധാന്തത്തെ യുക്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത്. ഉദാഹരണത്തിൽ എന്തുവരും? ഒരു സത്യവും ഒരു അസത്യവും കാണും. ഇവിടെ ആദ്യം പറയുന്ന ഉദാഹരണം തന്നെ എടുക്കുക. എന്താണോ കാനൽ ജലം, കാനൽ ജലം, കാനൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എന്താണ് മണൽപ്പരപ്പ്. അതിലെ ജലം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഭ്രാന്തി, വെള്ളമില്ലാത്തടത്ത് വെള്ളം ഉണ്ടെന്നുള്ള അനുഭവം. അപ്പൊ അവിടെ കാനൽ മണൽപ്പരപ്പ് സത്യമാണ്. വെള്ളമില്ലാത്ത സ്ഥലത്താണ് നമുക്ക് വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് അസത്യമാണ്. ഉദാഹരണത്തിൽ സത്യവും അസത്യവും ഉണ്ട്. അപ്പൊ സത്യവും അസത്യവും ഒരുമിച്ചിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. ഇതാണ് യുക്തി. ഒരേ ഒരു അനുഭവത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? സത്യവും അസത്യവും ഒരുമിച്ചിരിക്കുന്നു. ഇതാണ് യുക്തി. ഒരനുഭവത്തിൽ അങ്ങനെ വരാം, സത്യവും അസത്യവും ഒരുമിച്ചിരിക്കാം. സത്യമായ മണൽപ്പരപ്പും അവിടെ ഭ്രാന്തി എന്ന് പറയും. സത്യം എന്ന് വെച്ചാൽ അവിടെ ഭ്രാന്തിയാണ്. ഭ്രാന്തിയായ ജലവും രണ്ടും നമുക്ക് ഒരേ സമയം അനുഭവപ്പെടുന്നു. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും അനുഭവപ്പെടുന്നാ പറയുന്നു മരുഭൂമിയിലെ ആ ജലഭ്രാന്തി. ഇപ്പൊ സത്യവും അസത്യവും ഒരുമിച്ചിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നാൽ ഇനി ഇത് വെച്ച് സിദ്ധാന്തത്തെ വിശദീകരിക്കാം. മരുഭൂമി മണൽപ്പരപ്പ് സത്യമാണ്, അവിടുത്തെ ജലം ഭ്രാന്തിയാണ്. അതുപോലെ സച്ചിദാനന്ദമായ താൻ സത്യമാണ്, തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന പ്രപഞ്ചമെല്ലാം അസത്യമാണ്. അതുപോലെ എന്ന് പറയും. അതുപോലെ എന്ന് പറയുന്നിടത്താണ് അതിന്റെ യുക്തി എന്ന് പറയുന്ന അതാണ്. കാരണം ജലം പോലെ, മരുഭൂമിയിലെ ജലം പോലെ എന്ന് പറയുന്നിടത്താണ് യുക്തി. മരുഭൂമി എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്താണെങ്കിൽ ടാർ റോഡിലും കാണാം നല്ല ചൂടുള്ള സമയത്ത്. മരുഭൂമി മാത്രമല്ല, കടലിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ അനുഭവം ഉണ്ടാവും. പഴയ കാലത്ത് ഇവരൊന്നും അധികം കടൽ യാത്ര ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ ഉദാഹരണം പറഞ്ഞു തന്നെയാണ്. കടൽ യാത്ര ചെയ്യുന്നവർക്ക് കടലിലെ ദ്വീപുകളും മറ്റും പ്രത്യക്ഷപ്പെടും. ഇവിടെ എല്ലാം അതിന്റെ സയൻസ് ഒന്ന് തന്നെ എല്ലായിടത്തും. പഴയകാലത്ത് ഇതിന്റെ സയൻസിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലായിരുന്നു ആധുനിക കാലത്തുള്ളത്. എന്നാലും ഈ അനുഭവം ഒന്നുകൊണ്ട് ഇന്നുമുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള എന്റെ ചോദ്യം ഒക്കെ ആധുനിക കാലത്താണ് വ്യക്തമായത്. പഴയകാലത്ത് ഒന്നറിയാമായിരുന്നു അവിടെ ചൂടുള്ളത് കൊണ്ടാണ് തോന്നുന്നറിയാമായിരുന്നു. കടുത്ത ചൂടുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതെന്നറിയാമായിരുന്നു. പിന്നെ ഭ്രാന്തി എന്ന് പറയുമ്പോൾ ഇത് വെള്ളം, അവിടെ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്, വാസ്തവമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയിട്ട് അത് ഭ്രാന്തി എന്ന് പറയുന്ന ഒരു അംശമാണ്. എന്താണ് വെള്ളം എന്നുള്ള നമ്മുടെ ആ അനുഭവം, അതാണ് ഭ്രാന്തി. എല്ലാം ഭ്രാന്തിയല്ല അവിടെ നടക്കുന്നു. വെള്ളം എന്ന് നമ്മൾ ശരിക്കും ആധുനിക ശാസ്ത്രം അനുസരിച്ച് പറഞ്ഞാൽ എന്താണ് വെള്ളം എന്നാണ് നമ്മുടെ ആ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഇന്റർപ്രട്ടേഷനാണ്. നമ്മുടെ എല്ലാ അനുഭവങ്ങളും ബ്രെയിനിന്റെ ഇന്റർപ്രട്ടേഷനാണ്. പുറമേ നിന്ന് കിട്ടുന്ന സംവേദനങ്ങൾ, ലൈറ്റായാലും ശബ്ദമായാലും എന്തായാലും അതിനെയൊക്കെ ഉള്ളിലേക്ക് സ്വീകരിച്ച് ബ്രെയിൻ അതിനെ പഠിച്ചിട്ട് ബ്രെയിൻ അതിനെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത്. ബ്രെയിനിലാണ് പ്രകാശം കണ്ടിട്ട് ബ്രെയിൻ പറയുന്നു പ്രകാശം. അത് ശരിയായ ബ്രെയിനിന്റെ ഇന്റർപ്രട്ടേഷനാണ്. വെള്ളം കണ്ടിട്ട് പറയുന്നു ഇത് വെള്ളം, അതും അതിന്റെ ശരിയായ ഇന്റർപ്രിട്ടേഷൻ എന്ന് നമ്മൾ പറയും. പക്ഷെ മരുഭൂമിയിലെ ഈ ഒരു പ്രതിഭാസം കണ്ടിട്ട് അത് വെള്ളം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ആ ഇന്റർപ്രിട്ടേഷൻ, അതിന് നമ്മൾ ഭ്രാന്തി. വെള്ളമല്ല, പക്ഷെ ബ്രെയിൻ അങ്ങനെയാ അതിനെ മനസ്സിലാകും. ബ്രെയിനാണത് മനസ്സിലാകും, അത് ഭ്രാന്തി തന്നെയാണ്. അതിനാണ് ഭ്രാന്തി എന്ന് പറയും. അതുകൊണ്ട് അവിടെ വെള്ളമില്ല, എന്നിട്ടും ബ്രെയിൻ പറയുന്നു വെള്ളമുണ്ടോ? അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായി സംഭവിക്കുന്നത്. മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ആ വായു മണല് ചുട്ട് വെഴുത്തിട്ട് ആ വായു അതിന്റെ ഡെൻസിറ്റി കുറയുമ്പോൾ മേളിലേക്ക് ഉയരും. മേളിൽ തണുത്ത വായുവാണ്, ആ ഡെൻസിറ്റി കൂടിയുണ്ട്, അത് താഴോട്ട് വരും. അപ്പോൾ വായുവിന്റെ ഒരു ഫ്ലോ അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ദൂരെ സൂര്യനിൽ നിന്ന് വരുന്ന ആ പ്രകാശരശ്മികൾ താഴോട്ട് വന്നിട്ട് ആ താഴെ ചൂട് പിടിക്കുന്ന വായുവിൽ അടിച്ചിട്ട് ബെൻഡി വളയും, യു പോലെ ബെൻഡി, അതിനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മേളിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? മേളിലെ ചൂട് പിടിച്ച ചൂടുവായുവിന് പ്രകാശം പതിച്ചിട്ട് അത് റിഫ്ലക്ട് ചെയ്യും, പ്രതിഫലിക്കും. അപ്പോ ഇത് കാണുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ ബ്രെയിൻ ഈ വിവരങ്ങളൊക്കെ കിട്ടുമ്പം ബ്രെയിൻ പെട്ടെന്ന് അതിനെ പഠിക്കുകയാണ്. ഓ, ഇത് വെള്ളമാണ്. കാരണം വായുവിന്റെ ചലനം, റിഫ്ലക്ഷൻ, ഇതെല്ലാം കൊണ്ട് ബ്രെയിൻ മുമ്പ് കണ്ട വെള്ളം പോലെയാണ് ഇതെന്ന് തിരിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ദൂരെയുള്ള മരങ്ങളുടെ പ്രതിബിംബം അതി പതിയും, ഇത് കൂടാതെ ഇമേജ് അവരെ അതി വരും. അതുകൂടെ വരുമ്പോഴത്തേക്ക് പിന്നെ തികച്ചു അതൊരു ജലപ്രവാഹം എന്ന് തോന്നും. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുന്ന ഒരു തകരാറാണ് ഈ ഭ്രമം എന്ന് പറയും. എപ്പോഴൊക്കെ ഭ്രമം ഉണ്ടാകുന്ന അതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ, അതിന് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും, അതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബ്രെയിൻ എങ്ങനെ അതിനെ ഗ്രഹിക്കുന്നു, അതപ്പോ അങ്ങനെയാണ് ധരിക്കുന്നത്. അവിടെ ഒരു തകരാറ് സംഭവിക്കുകയാണ്, നമ്മുടെ ബ്രെയിനിന്റെ ഇന്റർപ്രിട്ടേഷനിൽ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്, അതാണ് ഭ്രാന്തി. അപ്പൊ ഭ്രാന്തി ആയതുകൊണ്ട് തന്നെ അത് അസത്യമാണ്, ഒരു സംശയം. പിന്നെ ബാക്കി അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ സത്യമാണ്. എന്ത്? അവിടെ ചൂട് പിടിച്ച വായുണ്ട്, തണുത്ത വായുണ്ട്, ലൈറ്റ് ഉണ്ട്, അതിന്റെ റിഫ്രാക്ഷനുണ്ട്, റിഫ്ലക്ഷനുണ്ട്, ദൂരെയുള്ള വസ്തുക്കളുടെ ഇമേജ് ഉണ്ട്, മണലുണ്ട്, ഹീറ്റുണ്ട്, ഇതെല്ലാം സത്യമാണ്. അപ്പൊ സത്യമായിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ജലമെന്നുള്ള നമ്മുടെ ആ നമ്മുടെ ബോധം അത് അസത്യം. അതുകൊണ്ടാണ് ഗഗനാദി എന്ന് എടുക്കുന്നത്. ആകാശമുണ്ട്, സ്പേസിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആകാശം എന്ന് വെച്ചാൽ സ്പേസ്, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അല്ല, കേവലം മണല് മാത്രമാണ്. അതിനാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം സത്യമാണ്. ജലം എന്നുള്ള നമ്മുടെ അനുഭവം അത് അസത്യം. അപ്പൊ ജലം എന്നുള്ള നമ്മുടെ അനുഭവത്തിന്റെ സ്ഥാനത്താണ് പ്രപഞ്ചം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം സച്ചിദാനന്ദമായ താൻ, തന്റെ സ്ഥാനത്താണ്. ഇതാണ് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കേണ്ട യുക്തി. അവിടെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം. ഇങ്ങനെ ഇത് വിശദീകരിക്കാൻ പറ്റും. ഇപ്പൊ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ യുക്തി, യുക്തിയെ മനസ്സിലാക്കി തരാൻ ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഉദാഹരണം. ഇതാണ് അദ്വൈതത്തിന്റെ ഒരു രീതി. അദ്വൈതത്തിന്റെ പ്രതിപാദന രീതി ഇതാണ്, അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരിടത്ത് മനസ്സിലാക്കിയ ഇനി പറയുന്ന എല്ലായിടത്തും ഇത് തന്നെ. പഴയകാലത്ത് നൂറ്റാണ്ടുകളായി പറയുന്ന ഉദാഹരണമാണെങ്കിൽ അന്ന് അവർക്ക് ഈ ലൈറ്റിനെ കുറിച്ചൊന്നും ഒന്നും പഠിച്ചിട്ടില്ല. അവർക്ക് ഇതിന്റെ ഒന്ന് കൃത്യമായി ഇന്നത്തെ പോലെയാണ് അവർക്ക് ധാരണകൾ കാണും. ഒന്നുമില്ല എന്നുള്ളതല്ല, ഇന്നത്തെ പോലെ കൃത്യമായൊന്നും ആർക്ക് ഇത് പറഞ്ഞവർക്കൊന്നും കൃത്യമായി അറിയില്ലേ. പഴയകാലത്ത് നമ്മുടെ ലൈറ്റിനെ കുറിച്ചൊക്കെ ആസ്ട്രോണമി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് കുറെ ധാരണയുണ്ടായിരുന്നു. അത് ആര്യഭട്ടൻ അങ്ങനെയൊക്കെ പോലുള്ള ആൾക്കാർ അവർക്ക് ധാരണകളുണ്ടായിരുന്നു. മെച്ചപ്പെട്ട ഇതിനേക്കാളും മെച്ചപ്പെട്ട ആളുണ്ടായിരുന്നു. അതൊക്കെ ആസ്ട്രോണമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അദ്വൈതത്തിലൊന്നും അതിന്റെ വലിയ സ്വാധീനമൊന്നും വന്നിട്ടില്ല. Hmm.